പതിനാലാം സൂത്രം 47 സഹകാര്യാന്തരവിധി പക്ഷേണ തൃതീയം തദ്വതു വിദ്യാധിപത്. തസ്മാത് ബ്രാഹ്മണ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസീ ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ അഥമൗന ച മൗന നിർവിദ്യ അഥ ബ്രാഹ്മണേ ഇതി പ്രകാരണേ ശ്രീയതേ തത്ര സംശയ മൗനം വിധീയതേ ന വേദി. ഇവിടെ മൗനത്തെ വിധിക്കുന്നോ ഇല്ലയോ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. വിധീയതയിൽ തവത് പ്രാപ്തം, വിധിക്കുന്നില്ലെന്നാണ്. പൂർവപക്ഷം എന്തുകൊണ്ട് മൗനത്തെ വിധിക്കുന്നില്ല? അതായത് ഇവിടുത്തെ മൗനം എന്ന് പറയുന്നത് എന്താണ്? മൗനത്തിന് പരിവ്രാജ്യം എന്നും അർത്ഥമുണ്ട്. ജ്ഞാനം എന്നുമുണ്ട്. ഈ രണ്ടർത്ഥവും വെച്ചുകൊണ്ടാണ് ഇവിടെ സംശയം. മൗനം വിധിയതേ നവേദി, നവിധിയതേതി തവപ്രാപ്തം. എന്തുകൊണ്ട്? ബാല്യേന തിഷ്ഠാസീദിത്യ അത്രയവ വിധിരവസിതത്വ. നമ്മുടെ മന്ത്രത്തിൽ പണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത്, ബാല്യേന തിഷ്ഠാസേത്, ഇതൊരു വിധിയാണ്. അത് കഴിഞ്ഞ് മൗനം എന്ന് പറയുന്നിടത്ത് വിധിയൊന്നുമില്ല, അതുകൊണ്ടാണ്. ബാല്യേന തിഷ്ഠാദേതി അത്രയോ വിധേരവസിതത്വ നിശ്ചിതത്വ, അവിടെ വിധിയുണ്ടെന്ന് പറയാം. പക്ഷെ മൗനം എന്ന് പറയുന്നിടത്ത് വിധിയില്ല. നഹി അധമനുചിത്യ അത്ര വിധായിക വിഭക്തി രൂപലഭ്യത തസ്മാ അയം അനുവാദോ യുക്ത. ഇവിടെ തിഷ്ഠാസേത് എന്നുള്ളതുപോലെ വിധിക്കുന്നതിനുള്ള വിഭക്തികളൊന്നും ഇവിടെയില്ല. വില്ലിങ് ലോട്ട് തവ്യത്ത് പ്രത്യയങ്ങളൊന്നും മൗനം അവിടെയില്ല. അതുകൊണ്ടാണ് വിധിയല്ലെന്ന് പറയുന്നത്. നഹി അധമുനിരിത്തി എത്ര പാണ്ഡിത്യം ച നിർവിദ്യ അധമുനി, അവിടെ വിധായിക വിഭക്തി രൂപലഭ്യത, അവിടെ വിഭക്തി ഇല്ല. തസ്മാദയം അനുവാദോ യുക്ത, വിധി അല്ലെങ്കിൽ പിന്നെ അനുവാദമാണ്. കുതപ്രാപ്തിരീതി ചെയ്ത് അനുവാദമാണെങ്കിൽ മുമ്പ് പ്രാപ്തമായിരിക്കണം. പ്രാപ്തമായതിൻ്റെ അനുവാദം സാധ്യമാണ്. അനുവാദം എന്ന് പറയുന്നത് ഏറ്റുപറച്ചിലാണ്, പറഞ്ഞതിനെ വീണ്ടും പറയുന്നതാണ്. മുമ്പ് മൗനത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതിനെ അനുവാദമായിട്ടെടുക്കും. ഇതങ്ങനെ അനുവാദം എന്ന് പറയാൻ കഴിയുമ്പോൾ മുനി പണ്ഡിത ശബ്ദയുടെ ജ്ഞാനാർത്ഥത്വ പാണ്ഡിത്യ നിർവിദ്യ ഈ തെയ്യം പ്രാപ്തം. പാണ്ഡിത്യ മൗന ശബ്ദങ്ങൾ സമാനാർത്ഥമാണ്, ജ്ഞാനാർത്ഥമാണ്. പാണ്ഡിത്യം എന്ന് പറയുന്നിടത്ത് ജ്ഞാനാർത്ഥം കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ജ്ഞാനം എന്നുള്ള കിട്ടി. മൗനം അവിടെയും ജ്ഞാനാർത്ഥം. അപ്പോൾ പ്രാപ്തമായ ജ്ഞാനം അതിനനുവാദം ചെയ്യുന്നു. ദോഷമില്ല അനുവാദം എന്നുള്ള അർത്ഥത്തെ എടുക്ക. ഇനി പണ്ഡിത ശബ്ദയുടെ ജ്ഞാനാർത്ഥത്വ, രണ്ട് ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ജ്ഞാനമാണ്. പാണ്ഡിത്യം നിർവിദ്യത്യേകം പ്രാപ്തം മൗനം. പാണ്ഡിത്യം നിർവിദ്യ എന്നുള്ളതിലൂടെ മൗനം പ്രാപ്തമായി എന്ന് വെച്ചാൽ ജ്ഞാനം പ്രാപ്തമായി. പിന്നെ ഏറ്റു പറയുന്നു അധമൗനം എന്നുള്ളത്. അതുകൊണ്ട് വിധിയല്ല എന്നാണ്. തസ്മാ അധ ബ്രാഹ്മണ ഇതി പ്രശംസാവാദ തഥേവാധ മുനിരിത്യവി ഭവതി അർഹതി. അതുകൊണ്ട് അവസാനം പറഞ്ഞിരിക്കുന്നു അധ ബ്രാഹ്മണ, അത് പ്രശംസാവാദമാണ്, സ്തുതിക്കുകയാണ്. അവനാണ് ബ്രാഹ്മണൻ. ആരാണോ പാണ്ഡിത്യം ബാല്യം തെയും പ്രാപിച്ച് മൗനത്തെയും അമൗനത്തെയും മൗനത്തെയും പ്രാപിച്ചിരിക്കുന്നവൻ അവനാണ് ബ്രാഹ്മണൻ എന്ന് പ്രശംസ രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ്. തസ്മാത് അധ ബ്രാഹ്മണ ഇതി പ്രശംസവാദ തഥൈവ അധമുനിരിത്യവി ഭവിതം അർഹതി. അധമുനി എന്ന് പറയുന്നത് അതുപോലെയാണ്, സമാന നിർദ്ദേശത്വ, രണ്ടിടത്തും ഒരുപോലെയാണ്. ആദ്യം അധമുനി, അവസാനം അധ ബ്രാഹ്മണ, രണ്ടും ഒരുപോലെയാണ്. ഇത് സ്തുതിച്ചു പറയുകയാണോ? പ്രത്യേ ബ്രൂമ സഹകാര്യാന്തര വിധിരീതി സൂത്രം. സഹകാര്യാന്തര വിധി പക്ഷേണ തൃതീയം തദ്വതു വിദ്യാധിബോധം വിശദീകരിക്കും. വിദ്യാസഹകാരണോ മൗനസ്യ ബാല്യപാണ്ഡിത്യവത് വിധിരേവാശ്രയിതവ്യ അപൂർവത്വ. പറയുന്നു വിദ്യാസഹകാരിയായിരിക്കുന്ന മൗനം ബാല്യപാണ്ഡിത്യവ വിധിരേവ ആശ്രയിതവ്യോ അപൂർവത്വ. ബാല്യത്തെയും പാണ്ഡിത്യത്തെയും വിധിച്ചിരിക്കുന്നതുപോലെ അപൂർവമായതുകൊണ്ട് മുമ്പ് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് മൗനം. അതുകൊണ്ട് ഇതിനെ വിധിയായി സ്വീകരിക്കണം. മനനാത്മുനിച്ച വിത്പത്തി സംഭവ. പാണ്ഡിത്യശബ്ദേനൈവ മൗനസ്യ അവഗതത്വം ഉക്തം. പാണ്ഡിത്യശബ്ദം കൊണ്ട് മൗനശബ്ദവും രണ്ടിൻ്റെ അർത്ഥം ഒന്നാണെന്ന് പറഞ്ഞല്ലോ. നൈഷദോഷ ഒരു ദോഷമൊന്നുമില്ല. മുനിശബ്ദസ്യ ജ്ഞാന അതിശയാർത്ഥം. മുനി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വിശേഷതയുണ്ട്. ജ്ഞാനാതിശയം, കുറച്ചുകൂടി ദൃഢമായ ജ്ഞാനം, വിശേഷമായ ജ്ഞാനം, അങ്ങനെയൊക്കെ അർത്ഥം കൊടുക്കാം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മനനാത്മനിരിതിയ വിത്പത്തി സംഭവ. മനനാത്മനി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പാണ്ഡിത്യം എന്ന് പറയുന്നതും മുനി എന്ന് പറയുന്നതിനും വ്യത്യാസമുണ്ട്. മുനിനാമപ്യഹം വ്യാസ ഇതി പ്രയോഗ ദർശനമാണ്. മുനിമാരൻ ഞാൻ വ്യാസനാണെന്ന് പറയുന്നു. അപ്പോൾ അത് ജ്ഞാന അതിശയത്തെ കാണിക്കുകയാണ്. മുനിശബ്ദ ഉത്തമാശ്രമ വചനോ അഭിശ്രൂയതേ. പക്ഷെ മുനി എന്ന് പറയുന്ന ശബ്ദത്തിന് ഉത്തമാശ്രമം, പരിവ്രാജ്യം എന്നും അർത്ഥമുണ്ടല്ലോ. ഗർഹസ്ഥ്യം, ആചാര്യകുലം, മൗനം, മാനപ്രസ്ഥം ഇത്യത്ര. ഗർഹസ്ഥ്യം, ആചാര്യകുലം, മൗനം, മാനപ്രസ്ഥം, ഇവിടെ മൗനം എന്ന് പറയുന്നത് നാലാമത്തെ ആശ്രമമാണ്. കാരണം മറ്റു മൂന്ന് ആശ്രമങ്ങളാണ് ഗർഹസ്ഥ്യം, ആചാര്യകുലം, ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, പിന്നെ മൗനം, പരിവ്രാജ്യമാണ്. പറയുന്നു ആ ശരിയല്ല എന്നാ ആത്മീകരും മുനിപുങ്കവ ഇത്യാദിഷു വ്യഭിചാര ദർശനം. ആത്മീകരും മുനിപുങ്കവ എന്ന് മറ്റും പറയുന്നിടത്ത് അവിടെ പരിവ്രാജകനെ കുറിച്ചല്ല പറയുന്നു. മുനി എന്ന് പറഞ്ഞാൽ അവിടെ പരിവ്രാജകനെന്ന് അർത്ഥമില്ല. എല്ലായിടത്തും അങ്ങനെ അർത്ഥമില്ല, ചില സ്ഥലത്ത് അങ്ങനെ അർത്ഥമുണ്ട്. അതുകൊണ്ട് സർവത്ര അങ്ങനെ എടുക്കാൻ കഴിയത്തില്ല. ഇതരാശ്രമ സന്നിധാനത്ത് പരിശേഷ തത്ര ഉത്തമ ആശ്രയ ഉപാദാനം ജ്ഞാനപ്രധാനത്വ ഉത്തമ ആശ്രയിച്ചു ഗർഹസ്ഥ്യം ആചാര്യകുലം മൗനം എന്ന് പറയുന്നിടത്ത് ആശ്രമങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മൗനശബ്ദത്തിന് ഉത്തമാശ്രമം എന്നുള്ള അർത്ഥം എടുക്കാം. ദോഷമുണ്ട്, ജ്ഞാനപ്രധാനമാണ് സന്യാസം, അവിടെ അങ്ങനെ എടുക്കാം. പക്ഷെ എല്ലായിടത്തും അസാധ്യമല്ല. ഇതൊരാശ്രമ സന്നിധാനത്ത് പാരിശേഷ തത്ര ഉത്തമാശ്രമ ഉപാദാനം ജ്ഞാനപ്രധാനത്വ ഉത്തമാശ്രമം. തസ്മാത് ബാല്യപാണ്ഡിത്യാപേക്ഷയ തൃതീയവിധം മൗനം ജ്ഞാന അതിശയരൂപം വിധീയത. നമ്മുടെ സിദ്ധാന്തം എന്താണ്? ബാല്യം പാണ്ഡിത്യം ഇതിനെ രണ്ടിനെയും അപേക്ഷിച്ച് മൂന്നാമത് മൗനം എന്നുള്ളതിനെ വിധിക്കുകയാണ്. അത് വിശേഷജ്ഞാനമാണ്, ജ്ഞാനാതിശയരൂപം. ബാല്യേവ വിധേഹേ പര്യവസാനമിതി തഥാപി അപൂർവത്വ മുനിത്വസ്യ വിധേയത്വം ആശ്രയതേ ശ്രുതി സ്യാദിതി പറയുന്നു. ബാല്യേവ വിധേയ പര്യവസാനം, നേരത്തെ പറഞ്ഞു ബാല്യം എന്നിടത്ത് ബാല്യേന തിഷ്ഠാസീത് വിധിയുണ്ട്. അതുകൊണ്ട് വിധിയെ അവിടെ പരിമിതപ്പെടുത്തണമെന്ന് പറഞ്ഞു. തഥാപി അങ്ങനെയാണെങ്കിലും അപൂർവത്വ മുനിത്വസ്യ, പക്ഷെ ഇവിടെ മുനി എന്ന് പറയുന്ന വീണ്ടും അപൂർവമായി പറഞ്ഞിരിക്കുകയാണ്. പാണ്ഡിത്യവും ബാല്യവും കഴിഞ്ഞ് പുതുതായി പറഞ്ഞിരിക്കുകയാണ്. വിധേയത്വം ആശ്രയതേ, അതുകൊണ്ടിവിടെ വിധേയത്വം സ്വീകരിക്കാം. എങ്ങനെ? അവിടെ വിധിവാക്യമൊന്നുമില്ലല്ലോ, ചേർത്താ മതി മുനി സ്യാദ് വിധി. മന്ത്രത്തിലല്ല, പക്ഷെ ചേർത്തോളുക. സ്യാദെന്ന് ചേർത്താൽ മതി, വിധിയാകും. ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ അധ അധ മുനി എന്ന് പറഞ്ഞാൽ അധ മുനി സ്യാദ് എന്നർത്ഥം കൊടുക്കുന്നു. അപ്പം അതും വിശേഷിച്ച ഒരു കാര്യത്തെ വിധിക്കുന്നു. ബാല്യത്തെയും പാണ്ഡിത്യത്തെയും പോലെ തന്നെ വിശേഷിച്ചൊരു കാര്യം പറയുന്നു, അത് ഞാൻ അതിശയമാണ് എന്ന് മനസ്സിലാക്കണമെന്നാണ്. നിർവേദനീയത്വ നിർദ്ദേശാതപി മൗനസ്യ ബാല്യ പാണ്ഡിത്യവ വിധേയത്വ ആശ്രയണം. ഇവിടെ മുനിഹി അമൗനം ച മൗനം ച നിർവിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അതായത് പാണ്ഡിത്യം ബാല്യം അതുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ് മൗനം എന്ന് പറയുന്നത്. ജ്ഞാനമായിക്കോട്ടെ, പക്ഷെ അതിന് തുല്യ പ്രാധാന്യമാണ്. ജ്ഞാനത്തിൻ്റെ ഒരു ഉയർന്ന തലമാണ്. അപ്പം അതിനെ ജ്ഞാനമായി തന്നെ എടുക്കണം, അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണിത്. വിധിയാണ് എന്നിങ്ങനെ ചർച്ച ചെയ്യുന്നു. അവിടെയും പറഞ്ഞിരിക്കുന്നു നിർവിദ്യ, അതിനെ നേടിയിട്ട് അറിഞ്ഞിട്ട് പ്രാപിച്ചിട്ടെന്നൊക്കെ അർത്ഥം. അതാണ് നിർവേദനീയത്വം നിർദ്ദേശാതപി മൗനസ്യ ബാല്യ പാണ്ഡിത്വ വിധേയത്വ ആശ്രയം. അപ്പോൾ ഈ മൂന്നിനും പ്രാധാന്യമുണ്ട്, ബാല്യം പാണ്ഡിത്യം. ഏറ്റവും ജ്ഞാന അതിശയം എന്ന് പറയാമെന്നുള്ളതെന്നാണ് മൗനം. അത് വിധി അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. അനുവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ മൗനം പരിവ്രജനം എന്നുള്ള അർത്ഥം എടുക്കാനും കഴിയത്തില്ല. അതുകൊണ്ടിവിടെ ഞാൻ അതിശയത്തെ കാണിക്കുകയാണ്. പിന്നെ അർത്ഥാത് സന്യാസി എന്നും കിട്ടും. തദ്വതഹ വിദ്യാവതഹ സന്യാസിനഹ. പക്ഷെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനമുള്ള ഒരാൾ വേണം. ജ്ഞാനം എന്ന് പറയുന്നത് തനിയെ സംഭവിക്കുന്ന കാര്യമല്ല, ശ്രവണ മനനങ്ങളിലൂടെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടും ജ്ഞാനവാൻ. ജ്ഞാനവാനായ ഒരുവൻ എന്ന് പറയുന്നത് സന്യാസിയാണ്. അപ്പൊ അർത്ഥാത് മൗനം എന്ന് പറഞ്ഞുകൊണ്ട് സന്യാസി എന്നും കിട്ടും. അതുകൊണ്ട് പാണ്ഡിത്യം ബാല്യം പിന്നെ മൗനത്തിലെത്തിച്ചേരുമ്പോൾ സന്യാസി, അതാണ് ഇവിടെ അർത്ഥം. തദ്വതോ വിദ്യാവതോ സന്യാസിനേത്യർത്ഥം. കഥം ച വിദ്യാവത സന്യാസിനേത്യവകം ഇതേ പറയുന്നു. ശരി, ജ്ഞാനമുള്ളവൻ സന്യാസി എന്നങ്ങനെ അറിയും? തദ്ധികാര ശ്രുതിയിൽ അതിന്റെ അധികാരമാണ്. കഹോല പ്രശ്നത്തിൽ വേഷണത്യാഗത്തെ കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് മൗനിയായ ബ്രാഹ്മണൻ എന്ന് പറയുന്നു. അവിടെ ഭാഷകാരം പറയുന്നത് കൃതകൃത്യൻ. കൃതകൃത്യൻ എന്ന് പറയുന്നത് സന്യാസിക്ക് മാത്രമേ സാധ്യമാകൂ. ഗൃഹസ്ഥനും ബ്രഹ്മചാരിയും എല്ലാം കൃത്യങ്ങളുണ്ട്, അവർക്കൊന്നും കൃതകൃത്യനെന്ന് പറയാൻ പറ്റില്ല. സന്യാസി എന്ന് പറഞ്ഞാൽ കൃതകൃത്യം, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ കൃതകൃത്യം. അപ്പൊ സന്യാസി എന്നർത്ഥ കിട്ടും. തദ്ധികാര ആത്മാനം വിദിത്വാ പുത്രേഷണ പുത്ര അധ്യേഷണാഭ്യോ വിദ്ധായ അധ ഭിക്ഷാചര്യം ചരന്തി എന്ന് തുടങ്ങിയിട്ടാണ് ഇത് പറയുന്നത്. ആത്മാവിനെ അറിഞ്ഞ് പുത്രേഷണ വിത്തേഷണ ലോകേഷണ ഇതെല്ലാം ഉപേക്ഷിച്ച് വിദ്ധായ ഭിക്ഷാചര്യം ചരന്തി എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും സന്യാസം തന്നെ, ഭിക്ഷയെടുക്കുന്ന സന്യാസം തന്നെ. കൃത്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അന്നത്തിനു വേണ്ടി ഭിക്ഷയെടുക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് സന്യാസം എന്നുള്ളത് കൊണ്ട് ജ്ഞാനം ഭാഷകാരം പറയുന്നതനുസരിച്ച് അത് സന്യാസിയിലാണ് കാണുന്നത്. സന്യാസി എന്ന് പറഞ്ഞാൽ ജ്ഞാനവാനാണ്, അത് ഒത്തുപോകുന്നു. അതുകൊണ്ടിവിടെ ബാല്യവും പാണ്ഡിത്യവും പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് മൗനം, വിശേഷജ്ഞാനം. നന്നു സതി വിദ്യാവത്വയെ പ്രാപ്നോത്വ തത്ര അതിശയക്കും മൗന വിധിനാത്യത പറയുന്നു. വിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ അതിന് വിശേഷിച്ച് ജ്ഞാന അതിശയം എന്ന് എന്തിനാ പറയുന്നു? ജ്ഞാനം തന്നെ വിശേഷപ്പെട്ടതാണ്. പ്രത്യേകിച്ചൊരു മൗനം എന്ന് പറഞ്ഞിട്ട് എന്താ ലാഭം? നന്ന് സതി വിദ്യാവത്വേ ജ്ഞാനം ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ പ്രാപ്നത്തെ അത്ര അതിശയം. ജ്ഞാന വിശേഷത, അത് ജ്ഞാനത്തിന് വിശേഷത ഉണ്ടല്ലോ എന്തായാലും. കിം മൗനവിധിന, പിന്നെ മൗനം എന്ന് പ്രത്യേകിച്ച് ഇവിടെ എന്തിനാ വിധിക്കുന്നു? ഇത്യതഃ പക്ഷേ ഏതുത്തം ഭവതി യസ്മിൻ പക്ഷേ ഭേദദർശന പ്രാബല്യാത് ന പ്രാപ്നോതി തസ്മിന്നേവ വിധിരതി. യസ്മിൻ പക്ഷേ ഭേദദർശന പ്രാബല്യാത്, അത് ഉപനിഷത്തിന്റെ ഭാഷയത്തിലും ചർച്ച ചെയ്യുന്നുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ജ്ഞാനമുണ്ട്. പക്ഷേ അത് യേഷണകളെ ത്യജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ജ്ഞാനം അത്രയും ദൃഢമായിരിക്കണം, യേഷണകൾ നിവർത്തിച്ചിരിക്കണം. ജ്ഞാനുമുണ്ട് യേഷണയുണ്ടെന്ന് പറഞ്ഞാൽ ജ്ഞാനം ദുർബലമാണ്. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ടാണ് മൗനം ച അമൗനം ച എന്ന് പറഞ്ഞത്. പക്ഷെ അതും പറയുന്നു, ഒന്ന് ആത്മപ്രത്യയം, ആത്മജ്ഞാനം, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഞാൻ, അതോടൊപ്പം തന്നെ അനാത്മപ്രത്യ തിരസ്കരണം, അമൗനം, മൗനം എന്ന് രണ്ടെണ്ണം പറഞ്ഞതിന് വേണ്ടിയിട്ടാണ്. രണ്ടും വേണം. അന്ന് അത് വന്നു കഴിഞ്ഞാൽ അനാത്മ ബുദ്ധിയെ തിരസ്കരിക്കുകയും വേണം, ആത്മബുദ്ധിയിൽ വേണം. അപ്പോൾ അത് ആത്മബുദ്ധി ആത്മജ്ഞാനമെന്നും ആപാതജ്ഞാനം അതുപോലെ സാമാന്യമായൊരു ജ്ഞാനം പോരാ, ദൃഢമായ ജ്ഞാനം തന്നെ വേണം. എന്നാലേ ഭേദബുദ്ധി ഇല്ലാതാകത്തുള്ളൂ, ഭേദബുദ്ധി ബാധിക്കപ്പെടത്തുള്ളൂ. ഭേദബുദ്ധി ബാധിക്കുക എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ ആത്മബോധവും വരും, ദേഹബുദ്ധിയും വരും. അതും സത്യമായി നിലനിൽക്കും, അത് അസത്യമാകത്തില്ല. അതാണ് ഇവിടെ വിശേഷിച്ച് പറയുന്നത് എന്ന് ഇത് ഭാഷ്യത്തിൽ, ഉപനിഷത് ഭാഷ്യത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഭേദദർശന പ്രാബല്യ എന്ന പ്രാപ്നോതി, ഭേദദർശന പ്രാബല്യം കൊണ്ട് ദൃഢജ്ഞാനം പ്രാപ്തമാകാതിരിക്കുമ്പോൾ തസ്മിന്നേവ അവിടെ മൗനത്തെ വിധിക്കുന്നു. ജ്ഞാനം വിശേഷമായി തന്നെ വേണം. ഏതൊരു ജ്ഞാനമാണോ ഈ ഭേദദർശനത്തെ ബാധിക്കുന്ന അങ്ങനത്തെ ജ്ഞാനം വേണം, അത്തരത്തിലുള്ള ജ്ഞാനം വേണം, അതുകൂടെ വിധിക്കുകയാണ് എന്നത്. വിദ്യാധിപത ഒരു ദൃഷ്ടാന്തം പറയുകയാണ്. യഥാദർശപൂർണമാസാഭ്യം സർവകാമോ യജേത ഇത്യേവ ജാതീയ വിദ്യാദു സഹകാരിത്വേന അഗ്നി അന്വാധാനാധികം അംഗജാത വിധീയതേ. ഇത് വിഷയം മീമാംസയാണ്. അതുകൊണ്ട് മീമാംസയുടെ ഉദാഹരണം തന്നെ പറഞ്ഞു. അവിടെ മുഖ്യമായി ദർശപൂർണമാസ യാഗത്തെ വിധിച്ചു, പക്ഷേ അതുകൊണ്ട് മാത്രം ആയില്ല. യാഗത്തിൻ്റെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ അംഗങ്ങൾ കൂടി അനുഷ്ഠിക്കണം. ഇടയാഗതി തന്മൂനപാദം വെച്ചതി ഇങ്ങനെയൊക്കെയുള്ള അംഗയാഗങ്ങളുടെ വിധിയുണ്ട്. ഇവിടെ മുഖ്യമായ ഫലത്തിന് വേണ്ടി അങ്കി മാത്രം അനുഷ്ഠിച്ചാൽ പോരാ, അംഗങ്ങളും അനുഷ്ഠിക്കണം എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ പോരാ, ഭേദത്തെ നിരാകരിക്കുന്ന ദൃഢമായ ജ്ഞാനം വേണം എന്ന് പറയുന്നു. അതുകൊണ്ടെന്താ എന്നാണ് ഇവിടെ പറയുന്ന ബ്രാഹ്മണത്വം കൃതകൃത്യത്വം പ്രാപ്തമാകും. അതുകൊണ്ടാണ് ജ്ഞാനമുണ്ട്, പക്ഷെ ആരും കൃതകൃത്യരായി കാണാത്തത്. വീണ്ടും കർത്തവ്യ ബുദ്ധിയോടുകൂടി കർമ്മങ്ങളിൽ മുഴുകുന്ന അതുകൊണ്ടാണ് ആ ബുദ്ധി വരുന്നില്ല. അതിന് ഉദാഹരണം പറഞ്ഞാണ്, അംഗയാഗം മാത്രം പോരാ, അംഗങ്ങൾ കൂടി വേണം. എല്ലാം കൂടെ ചേർന്നുണ്ടാകുന്ന, എല്ലാം കൂടെ ചേർന്നുള്ള അനുഷ്ഠാനം, അതിൽ നിന്നുണ്ടാകുന്ന അപൂർവമാണ് സ്വർഗഫലത്തെ കൊടുക്കുന്നത്. ദർശപൂർണ മാസാഭ്യ സ്വർഗമേജൈത്യവും ജാതീയ വിദ്യാദും സഹകാരിത്വേന, സഹകാരികൾ ഒന്നല്ല പല യാഗങ്ങളുണ്ട്. അഗ്നി അന്വാധാനാദി അംഗജാതം വിധിയായി, അഗ്നി അന്വാധാനം അഗ്നിയാധാനം തുടങ്ങിയ അംഗങ്ങളെ വിധിക്കുന്നു. അതുപോലെ ഇവിടെയും ഏവം ആ വിധിപ്രധാനേപ്പി അസ്മിൻ വിദ്യാവാക്യെ മൗന വിധിരുത്തി. അപ്പോൾ ഈ വിധി എന്ന് പറയുമ്പോൾ ജ്ഞാനവുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ജ്ഞാനത്തിൽ വിധിയെ നിഷേധിക്കുന്നുണ്ട്. വിധി വിധേയമല്ല ജ്ഞാനം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ മൗനത്തെ വിധിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ വിശേഷജ്ഞാനത്തെ ബോധിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത് ആ വിധിപ്രധാനേ അസ്മിൻ വിദ്യാവാക്യം. വിദ്യാവാക്യങ്ങളിൽ വിധിയില്ല, അത് തുടക്കത്തിൽ തന്നെ ചൗസൂത്രി തന്നെ ചർച്ച ചെയ്തതാണ്. ശുദ്ധമായ വസ്തുവിനെ ബോധിപ്പിക്കുന്നതാണ് പുരുഷവാക്യങ്ങൾ. അവിടെ ഗുരു എന്ന് നിർദ്ദേശിക്കുന്നത് പോലെ കൃപീത അങ്ങനെയുള്ള വിധികളൊന്നുമില്ല, യജേത പോലുള്ള വിധികളില്ല. എന്നാലിവിടെ മൗനം സ്യാദെന്ന് ജ്ഞാനത്തിൻ്റെ പ്രാധാന്യത്തെ ബോധിപ്പിക്കുകയാണ്. വിശേഷമായ അതിശയകരമായ ജ്ഞാനത്തെ പ്രാപിക്കണം. ഈ മിഥ്യാബുദ്ധിയെ തിരസ്കരിക്കുന്ന ബ്രാഹ്മണത്വത്തെ, കൃതകൃത്യതയെ പ്രദാനം ചെയ്യുന്ന ജ്ഞാനം വേണം. അങ്ങനെ അല്ലെങ്കിൽ ജ്ഞാനം ദുർബലമാണെങ്കിൽ അതുകൊണ്ട് വിശേഷതയൊന്നും. അങ്ങനെയും അവിധി പ്രധാനേ അസ്മിൻ വിദ്യാവാക്യ മൗനവിധി, അങ്ങനെയാണ് ഇവിടെ മൗനവിധി എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ സന്യാസം അർത്ഥാശ്രദ്ധി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇവിടെയാണെങ്കിൽ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്, സന്യാസിക്ക് ജ്ഞാനം എന്ന് പറയും. ഏവം ബാല്യാദി വിശിഷ്ടേ കവില്യാശ്രമേ ശ്രുതിമതി വിദ്യമാനേ കസ്മാത് ഛാന്ദോഗ്യേ ഗ്രഹണോപസംഹാര. പറയുന്നു ഇവിടെ ബാല്യാദി വിശിഷ്ടം എന്ന് വെച്ചാൽ ജ്ഞാനവിശിഷ്ടം, ബാല്യം പാണ്ഡിത്യം മൗനം ഈ രൂപത്തിൽ വർണ്ണിച്ച ജ്ഞാനവിശിഷ്ടമായ കൈവല്യാശ്രമ പാരിവ്രാജ്യത്തിൽ ശ്രുതിമതി വിദ്യമാന ശ്രുതി പ്രമാണത്തിലൂടെ സിദ്ധമാകുന്ന ഒന്നാണ് സന്യാസം. കസ്മാ ചാന്തോഗ്യേ ഗൃഹീണ ഉപസംഹാര. പക്ഷെ അവിടെ ചാന്തോഗ്യത്തിൽ വരുമ്പോൾ ഇതുപോലെ സന്യാസത്തിൽ ഉപസംഹരിക്കുകയല്ല, ഇവിടെ സന്യാസത്തിലെല്ലാം അവസാനിപ്പിക്കുകയാണ്. പരിവ്രാജനം ജ്ഞാനം, ജ്ഞാനത്തോടെ പരിവ്രജനം. അവിടെ അതല്ല പറയുന്നത്, അവിടെ ഗൃഹസ്ഥ ആശ്രമയിലാണ് ഉപസംഹരിക്കുന്നത്, ഗൃഹസ്ഥനെ കുറിച്ച് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ഛന്ദോഗ്യ ഗ്രഹണോപസംഹാര അഭിസമാവൃത്യ കുടുംബേ. അവിടെ പറയുന്നത് എന്താണ്? ബ്രഹ്മചര്യത്തിൽ അധ്യയനം പൂർത്തിയാക്കി അഭിസമാവൃത്തി സമാവർത്തനം എല്ലാം കഴിഞ്ഞ് കുടുംബത്തിൽ പ്രവേശിച്ച് അവിടെ വിധികർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ഉപാസനയെല്ലാം ചെയ്ത് മരിച്ച് ബ്രഹ്മലോകെ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേർന്ന് ഇന്ന പുനരാവർത്തത എന്നും പറയുന്നുണ്ട്. ഗൃഹസ്ഥന്റെ ബ്രഹ്മലോകപ്രാപ്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്, അവിടെ അവസാനിപ്പിക്കും. ഇവിടെ സന്യാസത്തെ കുറിച്ച് പറയും. അപ്പൊ ജ്ഞാനം സന്യാസത്തോടാണ് ചേരുന്നതെങ്കിൽ ചാന്തോഗ്യത്തിൽ എന്താണ് വീണ്ടും സന പുനരാവർത്തതെ, അവന് പുനരാവർത്തി ഇല്ല എന്ന് ഗൃഹസ്ഥനെ കുറിച്ചല്ലേ പറയുന്നു. ഇതെങ്ങനെ തേത്ര തേനഹി ഉപസംഹരൻ തദ്വിഷയം ആദരം ദർശയരി. അപ്പൊ അവിടെ അങ്ങനെ ഉപസംഹരിച്ചുകൊണ്ട് ആ വിഷയത്തിലുള്ള ശ്രദ്ധയെ കാണിക്കുകയാണ്. ഇതില് ഗൃഹസ്ഥാശ്രമത്തിൽ, സന്യാസത്തിലല്ല ശ്രദ്ധയ്ക്ക് ശ്രദ്ധ, ഗൃഹസ്ഥാശ്രമത്തിലാണ് എന്നും. കാരണം ശ്രുതി ആ ഗൃഹസ്ഥാശ്രമിക്ക് പുനരാവർത്തിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഷകാരൻ വ്യാഖ്യാനിച്ച് ജ്ഞാനം ആണോ അവിടെ സന്യാസം ഉണ്ടെന്ന് സമർത്ഥിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് സമാനം പറയുന്നു എന്താണോ തുശബ്ദോ വിശേഷണ കൃഷ്ണഭാവസ്യ വിശേഷ്യത്തെ വിശദീകരിക്കുന്നു. ബഹുളായാസ അനുഹി ബഹൂനി ആശ്രമകർമാണി യജ്ഞാദീനി തമ്പതി കർത്തവ്യതയാ ഉപതിഷ്ഠാനി ആശ്രമാന്തരാണിച്ച യഥാസംഭവ അഹിംസ ഇന്ദ്രിയ സമയമാദീനി തസ്യ വിദ്യന്തി തസ്മാ ഗ്രഹമേധനോ ഉപസംഹാരോ ന വിരുദ്ധ്യതെ. ഇവന്ന് സന്യാസം ജ്ഞാനവുമായിട്ട് യോജിക്കാത്തതുകൊണ്ടോ സന്യാസം ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് ബഹുളായാസ വിശിഷ്ടം, വളരെ ആയാസത്തോടു കൂടിയതാണ്. ഒരുപാട് അനുഷ്ഠാനങ്ങളും നിയമങ്ങളും. അപ്പം അതിനോടുള്ള ആദരം കാണിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ബഹുൾ ആയാസാനിഹി ബഹൂന്യാശ്രമകർമാണി യജ്ഞാദീനി, ഗൃഹസ്ഥനെ സംബന്ധിച്ചാണ് വളരെ ആയാസകരമായ കർമ്മങ്ങളാണ്. വെറുതെ അല്ല അയാൾ ബ്രഹ്മലോകത്ത് എത്തിച്ചേരുന്നു. ബഹുവിന്യാശ്രമകർമാണ് യജ്ഞാദീനി തമ്പ്രതി കർത്തവ്യതയോ ഉപതിഷ്ഠാനി, ആ ഗ്രഹസ്ഥന്റെ കർത്തവ്യമായി ഒരുപാട് കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നു. ആശ്രമാന്തര കർമാണിച്ച ആശ്രമാന്തര അന്യാശ്രമ കർമ്മങ്ങളും വിധിച്ചിരിക്കുന്നു, നിത്യകർമ്മങ്ങളും മറ്റും. യഥാസംഭവം അഹിംസ ഇന്ദ്രിയ സംയമാദീനി, അഹിംസ ഇന്ദ്രിയ സംയമ അതാണോ സന്യാസിക്ക് സന്യാസിയുടെ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ മതി. ഗ്രഹസ്ഥനതല്ല, തനിക്ക് വിശേഷമായി വിധിച്ച ധർമ്മങ്ങളും അനുഷ്ഠിക്കണം. അഹിംസ ഇന്ദ്രിയ സംയമം തുടങ്ങി മറ്റുള്ള ആശ്രമങ്ങൾ ബ്രഹ്മചാരിക്ക് സന്യാസിക്കൊക്കെ വിധിച്ച അതാണ് ആശ്രമാന്തര കർമ്മം. ഇരട്ടി ജോലിയാണ് ഇതെല്ലാം അവിടെ വിധിച്ചിരിക്കുന്നു. തസ്യ വിദ്യന്തേ, അവിടെ പിന്നെ ഒന്നുണ്ട് യഥാസംഭവം. അത് ബ്രഹ്മചാരിയോ സന്യാസിയോ അനുഷ്ഠിക്കുന്നത് പോലെ അല്ലെങ്കിലും, എന്നുവെച്ചാൽ അതിൻ്റെ പൂർണ്ണതയിലല്ലെങ്കിലും ഗൃഹസ്ഥനും ഇതെല്ലാം വിധിച്ചിരിക്കുന്നു. ആണ് ആശ്രമാന്തര കർമാണിച്ച യഥാസംഭവം അഹിംസ ഇന്ദ്രിയ സംയമാദി, എല്ലാം ഉണ്ട്. എല്ലാ ആശ്രമങ്ങളുടെ കർമ്മവും ഗൃഹസ്ഥനിൽ വന്നിരിക്കുകയാണ്. അപ്പം ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് വളരെ ആയാസ സഹിതമാണ്. തസ്യ വിദ്യന്റെ തസ്മാ ഗ്രഹമേധിനോ ഉപസംഹാരവും വിദ്യ, അതുകൊണ്ട് ഗ്രഹമേധിയെ പ്രശംസിക്കുന്നതിൽ യാതൊരു ദോഷമുണ്ട്, അതിലവസാനിപ്പിക്കുന്നതിനും ദോഷമുണ്ട്. എങ്ങനെ? ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാണ് സന്യാസത്തെക്കുറിച്ച് പറയുന്നത്. ആ സന്യാസി പോലും അനുഷ്ഠിക്കേണ്ട അഹിംസാദികൾ കൂടി ഗൃഹസ്ഥൻ അനുഷ്ഠിക്കണമെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഗൃഹസ്ഥനെ അവസാനിപ്പിക്കുന്നതിനെന്താ? ഗൃഹസ്ഥൻ എന്നാ പുനരാവർത്തത എന്ന് പറയുന്നതിനെന്താ ദോഷം? ബ്രഹ്മലോകത്തിലെത്തിച്ചേരും, അതുകൊണ്ട് അതിന് ദോഷമൊന്നുമില്ല. ഗൃഹസ്ഥാശ്രമം അത്രയും ശ്രേഷ്ഠമാണ്, അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഗൃഹസ്ഥാശ്രമം മോശമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ഗൃഹസ്ഥാശ്രമം ആയാസബഹുളമായിരിക്കുന്ന ഗൃഹസ്ഥാശ്രമം യജ്ഞാദി സഹിതം അനുഷ്ഠിക്കണമെന്നാലേ ഗൃഹസ്ഥാശ്രമം, അതാണ് അതിന് വിശിഷ്ടമെന്ന് പറയുന്നത്. അതുകൊണ്ട് സന്യാസാശ്രമം സന്യാസം എന്ന് പറയുന്നത് ഭാഷകാരം പറയുന്നത് അപ്രത്യക്ഷമായതുപോലെ തന്നെ ഗൃഹസ്ഥാശ്രമവും അപ്രത്യക്ഷമാണ്. അങ്ങനെ ഒരാശ്രമമെന്നില്ല, കാരണം അങ്ങനെ ആരും അനുഷ്ഠിക്കാറില്ല ഗൃഹസ്ഥാശ്രമം. മൗനവത് ഇതരേഷാമപ്പി ഉപദേശ യഥാ മൗനം ഗാർഹസ്ഥ്യം ച ഏതോ ആശ്രമോ ശ്രുതിമന്തോ ഏവ ഇതരോ അഭി വാനപ്രസ്ഥ ഗുരുകുലവാസോ. മൗനം ഗാർഹസ്ഥ്യം, മൗനം എന്നുള്ളതുകൊണ്ട് സന്യാസം പറഞ്ഞല്ലോ അവിടെ. മൗനം എന്ന് പറയുന്നതുകൊണ്ട് നേരിട്ട് സന്യാസം എന്നുള്ള അർത്ഥമില്ലെങ്കിലും ജ്ഞാനപ്രധാനമായതുകൊണ്ട് സന്യാസം അർത്ഥം വരും. അപ്പോൾ മൗനം ഗാർഹസ്ഥ്യം രണ്ടെണ്ണം ഇവിടെ വന്നു. അതുപോലെ തന്നെ രണ്ടാശ്രമങ്ങളും വനപ്രസവും ഗുരുവും ഇതെല്ലാം പഴയ ജീവിത സമ്പ്രദായം അനുസരിച്ച് ഒരു കാലഘട്ടത്തിൽ നിലനിന്നതോ അല്ലെങ്കിൽ നിലനിർത്താൻ ശ്രമിച്ചതോ ഒക്കെയാണ്. ഇന്നതിനൊന്നും പ്രസവത്തിൽ എഴുതി വച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതെല്ലാം വളരെ വിരളമാണ്, അത്യപൂർവമാണ്, ഏറെക്കുറെ അപ്രായോഗികമാണ് ഇതെല്ലാം. പിന്നെ ഓരോരുത്തരും അലങ്കാരത്തിന് ഈ ലേബലൊക്കെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഗൃഹസ്ഥനാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ സന്യാസിയാണ് വെറുതെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറം ഇവിടെ പറഞ്ഞിരിക്കുന്ന തരത്തിലില്ല. യഥാ മൗനം ഗാർഹസ്യം ച ഏതോ ആശ്രമോ ശ്രുതിമന്ദോ എന്നുവെച്ചാൽ ശ്രുതി പ്രമാണസിദ്ധമാണ്. ഏവം ഇതരവും അപ്പം ഈ രണ്ടാശ്രമങ്ങളും ഉണ്ട്. വാനപ്രസ്ഥ ഗുരുകുലവാസവും ദർശിതാഹി പുനർ പുരസ്ഥ ശ്രുതി. ശ്രുതി ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. അതായത് ഇവിടെ തപയേവതിരിയോ ബ്രഹ്മചാരി ആചാര്യ കുലവാസി തൃതീയ, അത് ചാന്തോക്യത്തിൽ നേരത്തെ ബ്രഹ്മസംസ്ഥോ അമൃതത്വമേതി എന്ന് പറയുന്ന ഭാഗം ചർച്ച ചെയ്തപ്പോൾ അവിടെ വന്നതാണ്. തപ അതൊരാശ്രമമാണ്, പിന്നെ ബ്രഹ്മചാരി ആചാര കുലവാസി അത് മൂന്നാമത്താണ്. അവിടെ തപസ്സെന്ന് പറഞ്ഞുകൊണ്ട് പരിപ്രാജകനം വേണമെങ്കിലും കൊടുക്കാം. ആചാര്യകുലത്തിൽ കഴിയുന്ന ബ്രഹ്മചാരിയുടെ രണ്ട് തരത്തിലുണ്ട്, അതെല്ലാം അവിടെ വിശദീകരിച്ചാണ്. എന്തായാലും അവിടെ വനപ്രസ്ഥനും ബ്രഹ്മചാരിയും എല്ലാം ആശ്രമങ്ങളുടെ കൂട്ടത്തിൽ വരുന്നുണ്ട് എന്നർത്ഥം. ഇത്യാദ്യ തസ്മാ ചതുർണാമപ്പി ആശ്രമാണോ ഉപദേശ അവിശേഷ തുല്യവതി വികല്പ സമുച്ചയ സമുച്ചയാഭ്യാം വിപ്രതിപത്തി. അതുകൊണ്ട് ഈ നാലാശ്രമങ്ങളെയും ഉപദേശിച്ചിട്ടുണ്ട്. ഉപദേശ തുല്യമാണ് പ്രാധാന്യം. വികല്പം സമുച്ചയം രണ്ടും ആകാം. എന്നുവെച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ തന്നെ നാലും വരാം, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ വികല്പവും ആകാം. അത് അവിടെ പറഞ്ഞു എന്താണ്, ഇത് രഥ ബ്രഹ്മചര്യ ദേവ എന്ന് പറയും. പിന്നെ അവിടെ ഗൃഹസ്ഥാശ്രമമില്ല. ഗൃഹാദ്വാ വനാദ്വാ അതാണ് വികല്പം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രമമായിട്ട് ബ്രഹ്മചര്യം ഗർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇതെല്ലാം അവിടെ പറയുന്നുണ്ട്. ഇത്തരം ആശ്രമ വ്യവസ്ഥകൾ ഇവിടെ ശ്രുതി സിദ്ധമാണ്. സ്മൃതികൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ അത് കർശനമായ നിയമങ്ങളോടുകൂടി അത് അതിൻ്റെ ഒരു ഛായയെ ഇന്നത്തെ കാലത്തുള്ള ഒരു നിഴൽ ഇല്ലാന്നുള്ളതല്ല, ഇന്ന് അതിൻ്റെ ഒരു നിഴൽ മാത്രം. കാരണം അത് അതിൻ്റെ പൂർണ്ണതയിൽ അത് പൂർണ്ണത എന്ന് പറയുമ്പോൾ വിധി അനുസരിച്ച് വേണം. വിധി അനുസരിച്ചാണ് അത് പൂർണ്ണതയാവും. അല്ല പിന്നെ എങ്ങനെ പൂർണ്ണത എന്ത് അടിസ്ഥാനത്തിൽ വരും? ഈ കാര്യത്തിനെല്ലാം പ്രമാണം എന്ന് പറയുന്ന ശാസ്ത്രമാണ്. ശാസ്ത്രത്തിൽ പറയുന്ന അനുസരിച്ചാൽ അത് പൂർണ്ണമായി. അത് ശാസ്ത്രത്തിൽ പറയുന്ന അനുസരിക്കാൻ ഇന്നതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അതൊന്നും പൂർണ്ണമായിട്ടൊന്നും ഇല്ല. ഉണ്ടെന്നൊക്കെയുള്ള കേവല അഭിമാനം മാത്രമാണ്, അതിൽ കഴിഞ്ഞൊന്നുമില്ല. ശാസ്ത്രത്തിലുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ല. അങ്ങനെ സാധാരണ പറയും, ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറയുന്നത്. ഈ പറയുന്ന ഒന്നും തന്നെ ഇതൊക്കെ ഏട്ടിലെ കാര്യങ്ങളാ. പറയും വിധിക്കനുസരിച്ചൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ എല്ലാം വികലമായ അനുകരണങ്ങളാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. അല്ലാതെ യാഥാർത്ഥ്യമല്ല. കാലം മാറിയതുകൊണ്ടാണ്, ഇതാരുടെയും തകരാറൊന്നുമില്ല. എന്താ അങ്ങനെ പറയുന്നത്? കാരണം ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ സായം പ്രാത നിത്യകർമ്മ അനുഷ്ഠിക്കണം. ഇതൊക്കെ ഇന്ന് ഏതെങ്കിലും ബ്രഹ്മചാരിക്ക് സാധ്യമാണ്? എന്ത് നിത്യകർമ്മ ചെയ്യുന്നു? നിത്യകർമ്മം എന്താണെന്ന് അറിയാവുന്നുള്ള എത്ര പേരുണ്ട്? അതുകൂടി അറിയത്തില്ലല്ലോ. അത് വൈദികമായ നിത്യകർമ്മം അതല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിത്യകർമ്മം അതെന്തെന്നറിയാൻ വയ്യ, എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതായിരിക്കും. അതുകൊണ്ടതൊന്നും പറയാതിരിക്കുന്നതാണ്. അപ്പം അതില്ലെങ്കിൽ അതാണ് പറയുന്നത് വിഹിതമായ രീതിയിലാണ്, വിധിച്ച രീതിയിലൊന്നുമില്ല. പിന്നെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതൊന്നും ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ പഴയകാലത്ത് അതിൻ്റെ വ്യത്യാസമാണ്. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മചാരിയെ സംബന്ധിച്ച് ആ ആശ്രമ ജീവിതമല്ലാതെ അതിനകത്ത് മറ്റൊരു ജീവിതമില്ല. അതാണ് ആശ്രമ ജീവിതത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സാഹചര്യം അതായിരുന്നു, അവിടെ വിധിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബ്രഹ്മചാരിക്ക് ഇന്നതാണ്. ഇന്നതല്ല, ഇന്ന് ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ കൃഷി, ഗോരക്ഷ, വാണിജ്യം എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. അവനെങ്ങനെ ബ്രഹ്മചാരിയാണ്? അതൊരു ധർമ്മമാണ്. അല്ലാതെ വിവാഹം കഴിക്കാതെ മസിൽ പിടിച്ച് ജീവിക്കുന്നതല്ല, അതൊരു ധർമ്മമാണ്. ധർമ്മത്തിന് എല്ലാം വരണം അതിന്. അപ്പൊ അത് ഇന്ന് ആർക്കറിയാം എന്താണെന്നുള്ള വിഹിതമായ, ശാസ്ത്രവിഹിതമായ ബ്രഹ്മചര്യം, അതെക്കുറിച്ചൊന്നും ആർക്കും അറിയത്തില്ല. ഓരോരുത്തരുടെ സങ്കല്പത്തിൽ, ഭാവനയിലുള്ള കാര്യങ്ങളാണെന്നും നടന്നു പോകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ ഏട്ടിലെ പശുവെന്നോ ഏട്ടിലെ പുലിയെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. ഇതരേഷാം ഇതി ദ്വയോരാശ്രമയോർ ബഹുവചനം വൃത്തിഭേദാപേക്ഷയാ അനുഷ്ഠാതൃഭേദാപേക്ഷയാ വേദി ദ്രഷ്ടവ്യം. ഇവിടെ മൗനവത് ഇതരേഷാം, ഇതരേഷാം എന്താ പറഞ്ഞു? രണ്ടല്ലേ ഉള്ളൂ ഇനി ശേഷിക്കുന്നു, വാനപ്രസ്ഥവും ഗുരുകുലവും. അപ്പൊ ദിവാനമല്ലേ ഉപയോഗിക്കേണ്ടത്? ഭാഷ്യത്തിലും അങ്ങനെ പറഞ്ഞു, വാനപ്രസ്ഥ ഗുരുകുലവാസവും. ശ്രുതിയിൽ ഇതരേഷാം ബഹുവനത്തിൽ എന്തിനു പറഞ്ഞു? പറയുന്നു ദൈവരാശ്രമയോർ ബഹുവചനം വൃത്തിഭേദാപേക്ഷയാ അനുഷ്ഠാതൃഭേദാപേക്ഷയാ. വൃത്തിഭേദം കാരണം രണ്ടാശ്രമമാണെങ്കിലും അവിടെ എന്തെല്ലാം വൃത്തികളുണ്ട്, ആചരണങ്ങളുണ്ട്. ആചരണം ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ട് ബഹുവനം പ്രയോഗിക്കാം. അല്ലെങ്കിൽ അനുഷ്ഠാതാക്കളും പലതുണ്ടല്ലോ. എന്താ, ഒരു ബ്രഹ്മചാരിയും ഒരു വനപ്രസ്ഥനും അങ്ങനെയല്ലല്ലോ. അപ്പൊ അനുഷ്ഠാതൃഭേദം കൊണ്ട് ബഹുവനം എന്ന് ഭാഷ്യകാരം വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരന്റെ ഉപനിഷത് വ്യാഖ്യാനം വളരെ പ്രൗഢമായ വ്യാഖ്യാനമാണ്. ബൃഹദാരണ്യ ഉപനിഷത്തിൻ്റെ ഈ ഭാഗത്തെ വ്യാഖ്യാനം അത് വളരെ വിശദവുമാണ്, വളരെ ആഴത്തിലുള്ള വ്യാഖ്യാനമാണ്. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞൊന്നും അതിന് വിരുദ്ധമല്ല. മൗനമെന്ന് പറയുന്ന ഞാൻ ആ അതിശയം എന്ന് തന്നെ അവിടെയും പറഞ്ഞു, ഇവിടെയും പറഞ്ഞു. ഇതിനുള്ള വ്യാഖ്യാനത്തിന്റെ ചുരുക്കം അതാണ് വിശേഷമായ ജ്ഞാനം. ബാല്യവും പാണ്ഡിത്യവും മൗനവും, അതിൽ മൗനം എന്ന് പറയുന്നത് എൻ്റെ പരമമായ ജ്ഞാനം. അത് കഴിഞ്ഞവൻ കൃതകൃത്യനായിത്തീരുന്നു, ജ്ഞാനഫലം. ആ ജ്ഞാനം എന്താണ് പറയുന്നത്? സർവവും ബ്രഹ്മമാണെന്നുള്ള ജ്ഞാനം. ഇതെല്ലാം ഭാഷ്യകാരനോട് വിശദീകരിച്ച കാര്യമാണ്. ഇനി അടുത്ത അധികാരം പറയാൻ പോകുന്നത് അവിടെ പറഞ്ഞ കാര്യമല്ല. അനാവിഷ്കുർവൻ അന്വയാത് തസ്മാത് ബ്രാഹ്മണ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേ ദിതി ബാല്യം അനുഷ്ഠേയതയാ ശ്രൂയതേ തത്ര ബാലസ്യ ഭാവ കർമ്മവാ ബാല്യമിതി തദ്ധിരേ സതി ബാലഭാവസ്യ വശി വയോവിശേഷസ്യ ഇച്ഛയാ സമ്പാദയിതും അശക്യത്വാത് ഇഥോപപാദം മൂത്രപുരീഷത്വാദി ബാലചരിതം അന്തർഗത വാ ഭാവവിശുദ്ധിർ അപ്രരൂഢേന്ദ്രിയത്വം ദമ്ഭ ദർപ്പാതിരഹിതത്വം വാ ബാല്യം സ്യാദിതംസി. ഇവിടുത്തെ ഭാഷകാരന്റെ വ്യാഖ്യാനവും ഉപനിഷത്തിന് വ്യാഖ്യാനവുമായിട്ട് ഒരു ബന്ധമില്ല. ഇത് വ്യാഖ്യാതാക്കളെല്ലാം കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രശ്നമാണ്. അത് കുഴപ്പത്തിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വ്യാഖ്യാനിക്കുന്നവർ ഇതിൻ്റെ ഈ വ്യാഖ്യാതാക്കൾ പ്രഭ ബഹുമതി ന്യായങ്ങളുടെ ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് ഭാഷകാരൻ എങ്ങനെ വ്യാഖ്യാനിച്ചു, ബ്രഹ്മസൂത്രം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, ഇതിലെന്താ വ്യത്യാസം എന്നുള്ള കാര്യം ഇവരാരും ചർച്ച ചെയ്യുന്നേ. ഉപനിഷത്ത് ഒരു വഴിക്ക് പോകുന്നു, ബ്രഹ്മസൂത്രം വേറെ വഴിക്ക് പോകുന്നു. ഉപനിഷത്തിൻ്റെ വ്യാഖ്യാനം വേറെ, ബ്രഹ്മസൂത്രത്തിൻ്റെ വ്യാഖ്യാനം വേറെ. എന്തുകൊണ്ട് രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചു എന്നുള്ളതിന് ഇവരാരും ആ ഒരു വിഷയത്തെ വ്യാഖ്യാതാക്കൾ പരിശോധിക്കുന്നുമില്ല, അതിനൊട്ട് സമാധാനം പറയുന്നുമില്ല. മാത്രമല്ല ഈ വ്യാഖ്യാതാക്കൾ എല്ലാം വ്യാഖ്യാനവും മനസ്സിലാകുന്ന ഇവരാരും ഉപനിഷത്ത് വ്യാഖ്യാനത്തെ പരാമർശിക്കുന്നേ ഇല്ല, അതിനെ കണ്ടിട്ടില്ലാത്ത പോലെയാണ് വ്യാഖ്യാനം. ഇവിടെ എന്താ വ്യത്യാസം വരുന്നത്? ഉപനിഷത്തിൽ ബാല്യം എന്ന് പറയുന്നതിന് ബലസ്യഭാവം ബാല്യം എന്ന് പറയുന്നത് വ്യുത്പത്തി ശരിയാണ്. ബലശബ്ദത്തിൽ നിന്ന് പ്രത്യം വന്നു കഴിഞ്ഞാൽ ബാല്യം എന്ന് വരും. ഇവിടെ വ്യാഖ്യാനിക്കുന്നത് ബാലസ്യഭാവം എന്നാണ്, ബാലന്റെ ഭാവം, കുട്ടിയുടെ ഭാവം ബാല്യം. അവിടെയും വ്യുത്പത്തി ശരിയാണ്. ബാല്യശബ്ദം രണ്ടു തരത്തിലും നിഷ്പാദിപ്പിക്കാം. ബലശബ്ദത്തിൽ നിന്ന് ഷഞ്ഞു വന്നാലും ആദ്യ വൃദ്ധി വന്നിട്ട് ബാല്യം എന്ന് വരും. എന്നുവെച്ചാൽ ബകാരപരത്തിൽ അകാരത്തിന് വൃദ്ധി വന്നാൽ ബാല്യം എന്ന് വരും. തദ്ധപ്രത്യം തദ്ധേഷാമാദേഹേ ആദ്യ വൃദ്ധി വരും. ഇനി ബാലശബ്ദത്തിൽ നിന്ന് ഷഞ്ഞു വന്നാലും അത് തന്നെ ബാല്യം. അവിടെ പിന്നെ ആദിവൃദ്ധിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് രണ്ടായാലും ബാല്യശബ്ദം ശ്രദ്ധിക്കും. വ്യുത്പത്തി കുഴപ്പമില്ല. പക്ഷേ അർത്ഥത്തിൽ വ്യത്യാസം, വലിയ വ്യത്യാസമുണ്ട്. അവിടെ ബാല്യം എന്ന് പറയുമ്പോൾ ഭാഷകാരൻ ശ്രുതിയെ കൂടെ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത്. നായമാത്മാ ബലഹീനേന ലഭ്യഹ ശ്രുതിയെ കൂടെ അവർ പറയുന്നുണ്ട്. വിദ്യാ വിന്ദതേ വീര്യം ആ ശ്രുതിയെ പറയുന്നുണ്ട്. അപ്പൊ ബലമെന്ന് പറഞ്ഞാൽ അവിടെ ബലം തന്നെ. ബലത്തിന് ബലവും ബാലനും രണ്ടും രണ്ടാണ്. നായമാത്മാ ബലഹീനേന ലഭ്യ എന്ന് പറയുമ്പോൾ അവിടെ ബലമെന്ന് പറഞ്ഞാൽ ബാലനല്ല, ബലം തന്നെ. അപ്പോ ബലം എന്ന് തന്നെ പറയുന്നു ഭാഷകാരൻ. ഉപനിഷത്തിൽ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ബാലനായി. ബലവും ബാലനും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇതെങ്ങനെ വന്നു? ഇത് ഒരാളാണോ ഭാഷ എഴുതിയെന്ന് വരെ സംശയിക്കത്തക്ക രീതിയിലാണ്. എന്തുകൊണ്ടിങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത് വ്യാഖ്യാനിക്കുന്നവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സമാധാനം എന്ന് പറയുന്നത് ബബ്ബ ബബ്ബാണ്. അതാണ് സമാനം. വലിയ വലിയ പണ്ഡിതന്മാരെല്ലാം അങ്ങനെ സമാധാനം പറയുന്നു. എന്ന് വെച്ചാൽ സമാധാനം മാർഗം പറയാൻ പറ്റത്തില്ല. ഈ ഒരു ഭാഗം തന്നെ രണ്ടായി വ്യാഖ്യാനിച്ചുകൂടെ വ്യാഖ്യാനിക്കാം. പലയിടത്തും ഭാഷകാരൻ തന്നെ എന്ത് ചെയ്യും, ഒരു ശ്രുതിയെ രണ്ടായി വ്യാഖ്യാനിക്കും. ഞാൻ പറയാം ഇതിങ്ങനെ വ്യാഖ്യാനിക്കാം, ശരി ഇതിനെ ഇങ്ങനെയും വ്യാഖ്യാനിക്കാം എന്ന് പറയും. രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കും. ഇപ്പൊ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ബാലനെന്ന് വ്യാഖ്യാനിച്ചു. വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അവിടെ ഇങ്ങനെയും ഒരു വ്യാഖ്യാനമുണ്ട്, മറ്റൊരു തരത്തിലൊരു വ്യാഖ്യാനമുണ്ടെന്ന് പറയണം. എന്നാലേ അറിഞ്ഞ് വ്യാഖ്യാനിക്കുന്നു എന്ന് വരും. ഇതിനെ ഇങ്ങനെയും വ്യാഖ്യാനിക്കാം, ബലമെന്നും വ്യാഖ്യാനിക്കാം, ബാലനെന്നും വ്യാഖ്യാനിക്കാം. ഇത് രണ്ടിടത്തും പറയുന്നില്ല. ഉപനിഷത്തിലും പറയുന്നില്ല, ബ്രഹ്മസൂത്രത്തിലും പറയുന്നില്ല. ഉപനിഷത്തിലൊരു വ്യാഖ്യാനം അവിടെ ബാലനെ കുറിച്ച് പറയുന്നേയില്ല. ഇവിടുത്തെ വ്യാഖ്യാനത്തിൽ ബലത്തെക്കുറിച്ചും പറയുന്നു. രണ്ട് രണ്ടായി വിത്പത്തി തന്നെ രണ്ടാക്കി വയ്ക്കാൻ. അപ്പൊ അതുകൊണ്ട് ഒരു സാധ്യതയുള്ളത് ഇത് രണ്ട് രണ്ടുപേരാ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ബൃഹദാരൻ എഴുതിയത് ഒരു ഭാഷകാരൻ വേറെ, ഇതെഴുതിയത് മറ്റൊരു ഭാഷ വേറെ. പക്ഷെ ഇതാർക്കും പറയാൻ ധൈര്യമില്ല, അതങ്ങനെ പറയാൻ പറ്റും രണ്ട് രണ്ടുപേരാണെന്ന്. ഇത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ഇങ്ങനെ വ്യത്യാസം കാണുന്നുണ്ട്. എന്നാലും രണ്ടുപേരാണെന്ന് പറയാൻ തെളിവ് ഇത് പോരാ എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വഴിയുള്ളത് എന്താണ്, ആദ്യം ഒന്ന് വ്യാഖ്യാനിച്ചു, പിന്നെ രണ്ടാമത് വ്യാഖ്യാനിച്ചു. അപ്പോൾ ആദ്യത്തെ വ്യാഖ്യാനം മറന്നുപോയി. ആദ്യം ഏതാ വ്യാഖ്യാനിച്ചതെന്നറിയില്ല, ഏതായാലും രണ്ടാമത് വന്നപ്പോൾ അത് മറന്നുപോയി. അതും പറയാൻ പറ്റില്ല. ഇത്രയും പ്രൗഢമായ വ്യാഖ്യാനം എഴുതുന്ന ഒരാൾ എങ്ങനെയാ വ്യാഖ്യാനം മറക്കുന്നു? മറക്കുക എന്ന് പറയുന്നത് ഇത്രയും ശ്രുതി എല്ലാം ഓർമ്മിച്ച് അതിനെല്ലാം ഉദ്ധരിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരാൾ തൻ്റെ തന്നെ വ്യാഖ്യാനം മറന്നു പോകുന്നു, അതും നിവർത്തിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറുപടി പറയാൻ സാധ്യമുണ്ടാകും. പിന്നെ അത് പരാമർശിക്കുന്നുമില്ല. ഇവിടെ വരുമ്പോൾ ശരി ഇങ്ങനെയും വ്യാഖ്യാനിക്കുക, അത് ഇവിടെ പറയേണ്ടത് അല്ലെങ്കിൽ അവിടെ പറയണം. പിന്നെ ഉപനിഷത്തിൻ്റെ വ്യാഖ്യാനം നോക്കുമ്പോൾ അത് ആണ് വളരെ പ്രൗഢമായിട്ടുള്ള വ്യാഖ്യാനം. പ്രൗഢമായെന്ന് വെച്ചാൽ ഉപനിഷത്തിൻ്റെ ആന്തരാർത്ഥത്തെ വെളിപ്പെടുത്തുന്ന രീതിയിലാണ് ബൃഹദാരണ്യത്തിൻ്റെ വ്യാഖ്യാനം. അത്രയും വിശദമായ വ്യാഖ്യാനമൊന്നും ഇവിടെ അവിടെ ചെറുതായി വ്യാഖ്യാനിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെയാണ് ഇതിൻ്റെ സാരത്തെ ഭാഷകാരം പുറത്തെടുക്കുന്നത്. ഇവിടെ അത്രയും ഗഹനമായി വ്യാഖ്യാനിക്കുന്നുമില്ല. അങ്ങനെ വ്യാഖ്യാനിച്ചിടത്ത് ഒരർത്ഥം കൂടെ പറയുക, എന്താണ് ബാലൻ എന്നൊരർത്ഥമുണ്ട്, അത് പറഞ്ഞിട്ടില്ല. ഇവിടെ അവിടുത്തെ അർത്ഥവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് പരിഹരിക്കാത്ത ഒരു പ്രശ്നമെന്ന് ചുരുക്കം. അങ്ങനെ കിടക്കുകയാണ്, എന്തുകൊണ്ടിങ്ങനെ രണ്ട് വ്യാഖ്യാനം വന്നു, അതിനൊരു സമാധാനം ആരും പറഞ്ഞതുവരെ ഞാൻ കേട്ടിട്ടില്ല. സമാധാനം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ അത് അവർക്ക് ബോധ്യപ്പെട്ട സമാധാനമല്ല. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന സമാധാനവും അവനവന് ബോധ്യപ്പെടുന്ന സമാധാനം രണ്ടു തരത്തിലുണ്ട്. എനിക്കും വേണമെങ്കിൽ ഒരു സമാധാനം പറയാം, നിങ്ങളെ ബോധ്യപ്പെടുത്താനും പറ്റും. പക്ഷെ അത് എനിക്ക് ബോധ്യപ്പെടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങളെ ബോധ്യപ്പെടുത്തും, ആർക്ക് വേണമെങ്കിലും സാധിക്കുമെന്ന്. പക്ഷെ സ്വയം ബോധ്യപ്പെടുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്.